പ്രശ്നനിരൂപണ ഏവം പ്രാപ്തേ പഠതി ആചാര്യ തദന്തര പ്രതിപത്തു രമതി സംപരിഷത്ത ഇതി. ഇവിടെ നിന്ന് സൂത്രത്തെ വ്യാഖ്യാനിക്കുകയാണ്. സൂത്ര സിദ്ധാന്തം തദന്തര പ്രതിപത്തു ദേഹാന്തര പ്രതിപത്തു ദേഹ ബീജൈ ഭൂതസൂക്ഷ്മൈ സംപരിഷക്തോ രംഹതി ഗച്ഛതി ഇതി അവഗന്തവ്യം. സൂത്രത്തിന്റെ വ്യാഖ്യാനിക്കുകയാണ്. തദന്തരപ്രതിപത്തോ, തദന്തരം എന്ന് പറഞ്ഞാൽ ദേഹാന്തരം, അന്യദ്ദേഹം, ദേഹാന്തരം, അങ്ങനെയാണ് കേട്ടിട്ടുണ്ട്. അന്യദ്ദേഹം, ദേഹാന്തരം എളുപ്പമുണ്ട്. ഒരാളിന് ഓർമ്മയില്ല, ഇതൊക്കെ പഠിച്ചാൽ മാത്രം പോരാ. അത് ഇതുമായിട്ട് എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധം വേണ്ടേ? ഓർമ്മിച്ചിരിക്കുകയും വേണം, ഓർമ്മിക്കണം. അല്ലാതെ അത് തന്നെ വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. ആ ഓർത്ത് പറഞ്ഞാൽ മതി. ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. തദന്തര പ്രതിപത്തു എന്ന് വെച്ചാൽ ദേഹാന്തര പ്രതിപത്തു. പ്രതിപത്തി എന്ന് പറഞ്ഞാൽ പ്രാപ്തി. ഞാനൊന്നും അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ പ്രാപ്തി എന്നാണ്. സന്ദർഭം അനുസരിച്ച് വാക്കുകളുടെ അർത്ഥം മാറും. അതാണ് ദേഹാന്തര പ്രതിപത്തു സംപരിഷുക്ത. അതാണ് അടുത്ത പദം. സംപരിഷക്ത അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ദേഹ ബീജേഹി ഭൂതസൂക്ഷ്മേഹി, ദേഹത്തിന് ബീജങ്ങളായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങൾ. ദേഹത്തിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചീകൃത ഭൂതങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നു. ആ പഞ്ചീകൃത ഭൂതങ്ങളുടെ സംയോഗം കൊണ്ടാണ് ദേഹം ഉണ്ടായിരിക്കുന്നത്. പഞ്ചീകൃത ഭൂതങ്ങൾ അങ്ങനെ ഇരുന്നാൽ പോരാ, അത് വീണ്ടും സംയോഗിക്കും, കൂടിച്ചേർന്ന് സ്ഥൂലഭൂതങ്ങളായി മാറണം. ആദ്യ പഞ്ചീകൃത ഭൂതങ്ങൾ, പിന്നെ പഞ്ചീകൃത ഭൂതങ്ങൾ, പിന്നെ സംയുക്ത ഭൂതങ്ങൾ. നമ്മളീ കാണുന്നത് കേവലം പഞ്ചീകൃത ഭൂതങ്ങളല്ല, സംയുക്ത ഭൂതങ്ങളാണ്. അത് തന്നെ കൂടിച്ചേർന്നാലേ നമുക്ക് സ്ഥൂല രൂപത്തിൽ കാണാൻ പറ്റും. പഞ്ചീകരണം കൊണ്ട് മാത്രം അത് സാധ്യമല്ല. കാരണം സൂക്ഷ്മങ്ങൾ തന്മാത്രകളെ പഞ്ചീകരിച്ചു കഴിഞ്ഞാൽ, അത് തന്മാത്രകളാണല്ലോ, കൂടിച്ചേർന്നിരിക്കുന്നതെല്ലാം തന്മാത്രകളാണ്. അത് പഞ്ചീകരിച്ചു കഴിഞ്ഞാലും അത് പ്രത്യക്ഷ യോഗ്യമായി തീർണമെങ്കിൽ അത് സ്ഥൂലമാകണം. ഇപ്പൊ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷ യോഗ്യമല്ല, അതീന്ദ്രിയമാണ്. അത് അപഞ്ചീകൃതമായാലും ശരി, പഞ്ചീകൃതമായാലും ശരി, പിന്നെ സൂക്ഷ്മത്തെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് സൂക്ഷ്മമായിരിക്കും, അതങ്ങനെ സ്ഥൂലമാകും. സൂക്ഷ്മങ്ങൾ കൂടിച്ചേർന്നാലും ഓരോന്നും സൂക്ഷ്മമായതുകൊണ്ട് അത് സൂക്ഷ്മമായി തന്നെ ഇരിക്കുന്നു പഞ്ചീകരണ പ്രക്രിയയിലൂടെ. പിന്നെ അത് സ്ഥൂലമാകുന്നെങ്കിൽ അത് വീണ്ടും സംയോഗത്തെ പ്രാപിക്കും. അത് പൃഥ്വി, അപ്പ്, തേജസ്, വായു ഇവയുടെ എല്ലാം സംയോഗം സംഭവിക്കുന്നു. അങ്ങനെ സംയോഗം സംഭവിച്ചു കഴിയുമ്പോഴാണ് ആ ഭൂതമാണ് സ്ഥൂലദേഹത്തിനും മറ്റും ഉപാദാനമായിരിക്കുന്നത്. സ്ഥൂലദേഹവും മറ്റും അതാണ്. പക്ഷെ കണ്ണുകൊണ്ടോ മറ്റേന്ദ്രിയങ്ങളെ കൊണ്ടോ ഗ്രഹിക്കാൻ വയ്യാത്തതെന്ന് പറയുമ്പോൾ പഞ്ചീകൃതങ്ങളായ സൂക്ഷ്മഭൂതങ്ങളാണ്. അതുതന്നെ സംപരിഷുക്തമായി കൂടിച്ചേർന്ന്, എന്തിനോട് കൂടിച്ചേരുന്നു? ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉപാസകനെ കുറിച്ചാണ്. അപ്പോൾ ഉപാസകനെന്ന് പറയുന്നത് ഇവിടെ പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്ന ഉപാസന ചെയ്യുന്നവനാണ്. ഉപാസന ചെയ്യുന്നയാള് യജമാനനാണ്. അപ്പോൾ യജമാനനായിരിക്കുന്ന ജീവൻ കർമ്മത്തിൻ്റെ ഫലം സ്വർഗം അവിടെ കിട്ടുന്നത് യജമാനനാണ്, ഋത്വികൾക്കല്ല. അവർക്ക് കിട്ടുന്നത് കാശ്, സ്വർണം. യജമാനൻ സ്വർഗം. അപ്പോൾ സംപരിഷുക്തനായി പോകുന്ന ആരാണോ യജമാനനാണ്, സ്വർഗത്തിലേക്ക് പോകുന്നു. ആണ് തദന്തരപ്രതിപത്തു സംപരിഷുക്ത ദേഹബീജഭൂത് ദേഹബീജൈഹി. അത് ദേഹത്തിന് ബീജമെന്ന് പറയുന്നതാണ്. ദേഹത്തിന് ഉപാദാനമായിരിക്കുന്ന ആ സൂക്ഷ്മങ്ങളാണ്. അത് പിന്നെ കൂടിച്ചേർന്ന് സംയുക്ത ദ്രവ്യമാവുമ്പോൾ ദേഹത്തിൻ്റെ ഉപാദാനമായി. എല്ലാ സ്ഥൂലഭൂതങ്ങളും പഞ്ചീകൃത ഭൂതങ്ങളുടെ സംയുക്ത രൂപങ്ങളാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ്റെ അഭിപ്രായം അനുസരിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പഞ്ചീകരണം സംഭവിക്കുന്നു. പിന്നെ അപഞ്ചീകൃത ഭൂതം എന്ന് പറയുന്നത് ശേഷിക്കുന്നില്ല, അങ്ങനൊരു സാധനമില്ല, എല്ലാം പഞ്ചീകൃതമായി. അതിൽ നിന്ന് തന്നെയാണ് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള സർവപ്രപഞ്ചവും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശ്രുതി പ്രമാണം അനുസരിച്ച് പറയുന്നു. സംപരിഷ്വപ്തോ രംഹതി രഹികതോ ഗച്ഛതി എന്നർത്ഥം. പോകുന്നു ഇത്യവഗന്തവ്യം എന്ന് മനസ്സിലാക്കണം. അതാണ് സൂത്രത്തിൻ്റെ അർത്ഥം. ഉപാസകൻ മരണശേഷം ആയജമാനൻ സൂക്ഷ്മശരീരിയായിരിക്കുന്നതെന്ന് പറയാം. പോകുന്നത് ഈ ഭൂതസൂക്ഷ്മങ്ങളോടുകൂടിയാണ് പോകുന്നത്. ആ പോകുന്നതിന് ഇപ്പോൾ പോകുന്നത് പ്രാണന്മാരും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം അല്ലേ? പക്ഷെ അതിന് പോകുന്നതിനുള്ള ഉപാധിയാണ് സൂക്ഷ്മഭൂതങ്ങൾ. അതിന് സഞ്ചരിക്കുന്നതിനുള്ള ഉപാധി ഉപാധിയായി ഭൂതസൂക്ഷ്മങ്ങളവിടെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് സൂക്ഷ്മ ശരീരം എന്ന പേര് വന്നത്. കുതഹ, ഇതെങ്ങനെ തീരുമാനിച്ചു എന്നാണ്. ഇതെങ്ങനെ മനസ്സിലാക്കി, എന്താ ഇതിന് ഹേതു ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ഉള്ളത്. പ്രശ്ന നിരൂപണാഭ്യാം, പ്രശ്നവും അതിൻ്റെ നിരൂപണവും. ഇവിടെ പ്രശ്നം ചോദ്യകർത്താവ് ആദ്യം ജൈവലിയാണ് ചോദിക്കുന്നത്. പ്രവാഹണം ജൈവലി, പിന്നീട് സമാധാനം പറയുന്ന നിരൂപണം ചെയ്യുന്നതും ജൈവലി. ആദ്യം ഉദ്ദാലകനോട് ചോദിച്ചു, അയാൾക്കറിയില്ല. പിന്നെ സേതുകേതുവിനും അറിയില്ല. അപ്പൊ സേതുകേതു എന്ന് ചോദിച്ചു. അപ്പൊ സേതുകേതുവിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ആ സന്ദർഭത്തെയാണ് ഇവിടെ പറയുന്നത് പ്രശ്ന നിരൂപണാംശ. പ്രശ്ന നിരൂപണങ്ങളിലൂടെ എന്ന് പറയുന്ന അതാണ്. തഥാ ഈ പ്രശ്നം അവിടെ അഞ്ച് ചോദ്യം ചോദിക്കും രാജാവ്. അതിലവസാനത്തെ ചോദ്യമാണ് വേദ യഥാ പഞ്ചമ്യാം ആഹൂതു ആപഹ പുരുഷവചസ്സോ ഭവന്തി. നിനക്കറിയാമോ, എങ്ങനെയാണോ പഞ്ചമ്യാം ആഹൂതു, അഞ്ചാമത്തെ ആഹൂതിയിൽ ആപഹ ജലം, പുരുഷവചസ്സോ പുരുഷ സംജ്ഞകൻ പുരുഷൻ ആയിത്തീരുന്ന എങ്ങനെയെന്ന് നിനക്കറിയാമോ. അപ്പൊ അഗ്നിഹോത്രത്തിൽ അഞ്ച് ആഹൂതികളെ കുറിച്ച് പറയുന്നു. അവിടെ ശ്രദ്ധ ദധ്യാദി ആഹൂതി, ദധി പയ സർപ്പി ഇതെല്ലാം ജലമയമാണ്, ജലമാണ് കൂടുതൽ. അതുകൊണ്ട് അതിനാണ് ആപഹ എന്ന് പറയുന്നത്. അഗ്നിഹോത്രത്തിലെ ആഹൂതിയാണ് ഇവിടെ ബാഹ്യമായി നടക്കുന്ന അഗ്നിഹോത്രം. അപ്പോൾ അവിടെ ആ ആഹൂതിയിൽ നിന്ന് അതുകൊണ്ട് യജമാനൻ അത് തന്നെ, ആഹൂതി എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചു പോകും. ദഹിച്ചാലും ഭൂതങ്ങൾ ദഹിക്കത്തില്ല, സൂക്ഷ്മ ഭൂതങ്ങൾ. ആ ഇത് യജമാനനോട് പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നതാണ്. യജമാനന്റെ ആ ജീവനിൽ ആ സൂക്ഷ്മ ഭൂതങ്ങൾ, അതിനാണ് നമ്മൾ സംസ്കാരമെന്നും മറ്റും പറയുന്നത്, അപൂർവമെന്ന് പറയുന്നു. അത് ആ ജീവനോട് ചേരുന്നു, ചേർന്നിട്ട് അത് പിന്നെ ജീവനൊക്കെ എത്തി യജമാനൻ നേരെ സ്വർഗത്തിലേക്ക് പോകും. അവിടെ സോമം എന്ന് പേരുള്ള ശരീരത്തെ സ്വീകരിക്കുന്നു. കർമ്മത്തിൻ്റെ ഫലമെല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ, കർമ്മം ക്ഷീണിക്കുമ്പോൾ ആ ശരീരം ദ്രവീഭൂതമാകുന്നു. ശരീരം പിന്നെ ഇല്ലാതാകുന്നു. അവിടെ നിന്ന് തിരിച്ച് യാത്രയാകുന്നു ഈ ലോകത്തിലേക്ക്. കാരണം അഗ്നിഹോത്രം നടത്തിയത് ഈ ലോകത്തിലാണ്. വരുന്ന വഴി എന്ന് പറയുന്നത് പർജന്യം, വർഷം, അന്നം, പുരുഷൻ, രേതസ്, യോഷിത്, അങ്ങനെ സ്ത്രീയിൽ വരുന്നു. ഇവിടെ ഈ വരുന്നതൊക്കെ ജലമയമായിട്ടാണ്. പർജന്യം ജലമയമാണ്, വർഷം ജലമയമാണ്, അന്നം ഇത്ര ജലത്തിന് പ്രാധാന്യമുണ്ട്. പിന്നെ അന്നപാനാദികളെന്ന് പറയുന്നുണ്ട്. പിന്നെ പുരുഷൻ രേതസ് എന്ന് പറയുമ്പോൾ അത് ജലത്തിന് പ്രാധാന്യമുണ്ട്. സ്ത്രീയിൽ വന്നിട്ട് അത് ശോണിതവുമായി സംയോജിക്കുന്നു. അവിടെയും ജലത്തിന് പ്രാധാന്യം. അവിടെ പുരുഷനായിത്തീരുന്നു, പുതിയൊരു ജീവനായി മാറുന്നു, എന്നുവെച്ചാൽ പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു. അപ്പം ഈ പോക്കിലും വരവിലും ആണ് സംപരിശുദ്ധനായിരിക്കുന്നു എന്ന് പറയുന്നത്, ആപോമയനായിരിക്കുന്നു എന്ന് പറയുന്നതാണ്, ജലപ്രധാനനായിരിക്കുന്നു എന്ന് പറയുന്നത്. തന്മാത്രകളെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ സൂക്ഷ്മഭൂതങ്ങളെ, തന്മാത്രയല്ല സൂക്ഷ്മഭൂതങ്ങളെ ഉദ്ദേശിച്ച് പറയുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ നിരൂപണം ചെയ്യുമ്പോൾ ഇങ്ങനെ പോക്കിനെയും വരവിനെയും കുറിച്ച് പറയുമ്പോൾ ആപ്പഹ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. ആപ്പഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ തുടർകൃതമായ ഭൂതങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അത് പോകുന്നു വരുന്നു, അത് തന്നെ പുരുഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശരീരം വേണമല്ലോ, സൂക്ഷ്മ ശരീരം പിന്നെ സ്ഥൂലമാകുന്നു. അപ്പം അതിൽ വീണ്ടും ദ്രവ്യങ്ങൾ സംയുക്തമായി കൂടിച്ചേർന്ന് അത് സ്ഥൂലമായി തീരുന്നു. അപ്പോൾ ഈ പോക്കിലെല്ലായിടത്തും ഈ ഇവിടെ പറയുന്ന ബീജഭൂതം ബീജമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങളുണ്ട്. അതിനോട് പിന്നീട് ദ്രവ്യം കൂടിച്ചേരുന്നു, സൂക്ഷ്മം തന്നെ കൂടിച്ചേർന്ന് അത് സ്ഥൂലതയെ പ്രാപിച്ചാണ് പുരുഷനായിത്തീരുന്ന ഒന്നാണ്. ഈ സ്ഥൂലമായ ശരീരത്തിന് ആധാരമായിരിക്കുന്നത് പഞ്ചീകൃതമായ ഭൂതങ്ങൾ തന്നെ അത്, പക്ഷേ സൂക്ഷ്മമാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാവുന്നതല്ല. അതിനോട് ഗർഭത്തിൽ വെച്ച് സ്ഥൂലഭൂതം കൂടിച്ചേരുന്നു, അങ്ങനെയുണ്ട് ഒരു ശരീരം അവിടെ രൂപപ്പെടുന്നത് എന്നാണ്. സൂക്ഷ്മത്തിൽ നിന്ന് ത്രിവൃത്കരണം കൊണ്ടും സംഭവിക്കുന്നത് എന്താണോ സൂക്ഷ്മഭൂതം തന്നെ. പക്ഷെ പൊതുവെ പറയുന്നത് എന്താണോ, എന്തിനെ ത്രിവൃത്കരണം ചെയ്യുന്നു, വ്യവഹാര യോഗ്യമാക്കുന്നതിന്, നാമരൂപ വ്യവഹാരം ത്രിവൃത്കരണം കൊണ്ടേ സാധ്യമാകും. അപ്പോൾ എന്തിന് ചെയ്യുന്നു, അത് സ്ഥൂലത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. പക്ഷെ അതെങ്ങനെ സ്ഥൂലത്തെ പ്രാപിക്കുന്നു, സ്ഥൂലത്തെ ത്രിവൽക്കരണം കൊണ്ട് സ്ഥൂലത്വത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നിട്ടില്ല. പക്ഷെ ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ, എന്താണ് സംഭവിക്കുന്നത്, അതാണ് കൊണ്ട് പറയുന്നത്. അങ്ങനെ ത്രിവൽകൃതമായ ഭൂതങ്ങൾ സംയുക്തമായി ഇപ്പോൾ അത് സ്ഥൂലമാകുന്നു, അതിൻ്റെ വിശദീകരണമാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ത്രിവൽകൃതമായാലും അതിൻ്റെ സ്ഥിതി എങ്ങനെയാണ്, സൂക്ഷ്മം തന്നെ, ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല, താർക്കിയന്മാരും പറ്റും പറയുന്നില്ല. പരമാണു പരമാണുവായിരുന്നാൽ അതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല, ദണുകമായാലോ പറ്റില്ല, ത്രിണുകമാകുമ്പോൾ. അപ്പോൾ അവിടെ അണു തന്നെയാണ്, പക്ഷെ അണുക്കൾ കൂടിക്കൂടി വരുമ്പോൾ അത് നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ തന്നെ സ്ഥൂലമായ വസ്തുക്കളെ ഛേദിച്ചു കഴിഞ്ഞാൽ അത് ഛേദിച്ച് ഛേദിച്ചതിനു പിന്നെ അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, സൂക്ഷ്മമായി പോകുന്നു. അപ്പം അതേ യുക്തിയാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൂക്ഷ്മങ്ങൾ സ്ഥൂലത്തെ ഛേദിച്ച് അത് സൂക്ഷ്മമാകുമെങ്കിൽ സൂക്ഷ്മം കൂടിച്ചേർന്നാണ് സ്ഥൂലമാകുന്നു. അതേ യുക്തി അനുഭവം അത് വെച്ച് പറയാം. എന്നാൽ ഇതിന് ആധാരമായി പറയുന്നത് ശ്രുതി, ശ്രുതിയെ പ്രമാണമാക്കി പറയുന്നു. ശ്രുതിയെ കുറിച്ച് വിചാരം ചെയ്ത് അങ്ങനെ പറയുന്നു. ശ്രുതി എന്ന് പറയുന്നത് എന്താണ്, അത് പറയുന്നത് ഈശ്വരപ്രോക്തമാണ്, ഈശ്വരപ്രോക്തമായതാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഈശ്വരൻ പറഞ്ഞിരിക്കുകയല്ലേ, പിന്നെ അതിന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഈശ്വരപ്രോക്തമായൊരു കാര്യത്തെ നിങ്ങളുടെ യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്നുണ്ടോ, എത്രമാത്രം അത് യോജിക്കുന്നുണ്ടോ, അത്രയും യോജിപ്പിച്ച് നോക്കുക. ഇനി യോജിക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഈശ്വരപ്രോക്തമായതുകൊണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈശ്വരൻ ഇല്ല, ഈശ്വരൻ എന്നൊരാൾ പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുക. ഇതേതെങ്കിലും ഒരിടത്ത് നിൽക്കേണ്ടി വരും. നിർബന്ധമൊന്നുമില്ല. ചാർവാകന്മാരുണ്ടല്ലോ, അവരൊന്നും സ്വീകരിക്കുന്നില്ല. ബൗദ്ധന്മാരുണ്ട്, അവർ സ്വീകരിക്കുന്നില്ല. മീമാംസകരുണ്ട്, അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ പല കൂട്ടരുണ്ട്, അതൊന്നും അംഗീകരിക്കാത്ത അവരവരുടേതായ സിദ്ധാന്തം പറയും. അല്ല, ഈശ്വരപ്രോക്തത്തിന്റെ കാര്യം പറയും. ഈശ്വരപ്രോക്തം എന്നുള്ള കാര്യം മീമാംസകര് ഇതുപോലെ ഒന്നും അല്ല അവർ പറയുന്നു. അവർ ഈ പഞ്ചീകരണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ കർമ്മം കർമ്മത്തിൽ നിന്ന് അപൂർവം അത്രയും അവർ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ഭാഷകാരം പറയുന്ന രീതിയിലൊന്നുള്ള വ്യാഖ്യാനങ്ങൾ അല്ല അവർ പറയുന്നു. മീമാംസകർ പറയുന്നു, മറ്റുള്ളവർ പറയുന്നു, സ്വീകരിക്കുന്നു ഇല്ലേ എന്നുള്ളതല്ല, നമ്മളെന്ത് പറയുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പ്രധാനം. നമുക്ക് കേൾക്കുമ്പോൾ ഒന്ന് തോന്നുന്നു, സ്വീകരിക്കാൻ തോന്നുന്നു, തള്ളിക്കളയണമെന്ന് തോന്നുന്നു, അതാണ് ഇവിടെ മുഖ്യം. അപ്പം അത് ആസ്തികന്മാർ സ്വീകരിക്കും, അതാണ് അതിൻ്റെ ന്യായം. നാസ്തികന്മാർ തള്ളിക്കളയും. അതാണ് വേദയത പഞ്ചമ്യം ആഹൂതു ആപഹ പുരുഷവശസ്സോ ഭവന്തി എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിശദമായ വിവരണങ്ങൾ ചാന്തോക്യത്തിലുണ്ട്. വായിച്ചു നോക്കിയാൽ അവിടെ എന്തൊക്കെയാണ് ആഹൂതികൾ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇവിടെ എടുക്കേണ്ട ആശയം മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ചർച്ച ചെയ്യുന്ന ഭാഗം. ഇവിടെ അതിൽ നിന്ന് ചർച്ച ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ് ആ ഭൂതസൂക്ഷ്മങ്ങളെന്ന് പറയുന്നത്, അതെങ്ങനെയാണ് പുരുഷനോട് യോജിക്കുന്നത്, സംപരിഷോക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഒരുപാട് നാസ്തികന്മാർ അദ്വൈതികളായിട്ടു. ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യം പഠിച്ച അദ്വൈതിയാകാൻ പറ്റും. ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യം പഠിച്ച അദ്വൈതിയാകാൻ പറ്റും. അത് ഈ പഠിപ്പിക്കുന്നതുകൊണ്ട് പഠിച്ചാൽ പറ്റില്ല, അതിന് വേറെ തരത്തിൽ പഠിപ്പിക്കുന്നു. നാസ്തികന്മാർ ഒരുപാട് പേര് അദ്വൈതികളായിട്ടുണ്ട് ചരിത്രത്തിലുണ്ട്. അതായത് ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഒരാൾക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞു, പിന്നെ ആ ശ്രദ്ധ കൊണ്ടവർ ഇതിനെയൊക്കെ സ്വീകരിക്കും. അത് പറഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ എന്തെങ്കിലും അത് കാണും. അങ്ങനെ ഒരുപക്ഷെ യുക്തിക്കോ അനുഭവത്തിനോ ഒന്നും ബോധ്യപ്പെട്ടില്ലെങ്കിലും ശ്രുതി പറഞ്ഞാലല്ലേ എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടായിരിക്കുമോ എന്നുള്ളത് രീതി സ്വീകരിക്കും. അപ്പൊ പിന്നെ പിടിവാശി, യുക്തിയിലുള്ള പിടിവാശി കാണത്തില്ല. ഒരാളുടെ ഉള്ളിൽ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ, ആ ശ്രദ്ധ വരുമ്പോൾ അവർ യുക്തിക്കപ്പുറമുള്ള കാര്യങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറാവും. അപ്പം നാസ്തിക നാസ്തികനായി മാറുമെന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ വന്നിട്ട് അവർ സ്വീകരിക്കും, അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ എന്ന് പറയുന്നു, ആ വിശ്വാസം എന്ന് പറയുന്നതിനൊരു വലിയ സ്ഥാനമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ അതിനെ സ്വീകരിക്കേണ്ടി വരും. അതിലാണ് ഇത് തുടങ്ങുന്നത്. ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കും, അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഇതിനെയൊന്നും സ്വീകരിക്കത്തില്ല, അംഗീകരിക്കത്തില്ല. സമയം ഞാൻ ചോദിച്ചത്, ഈ നാസ്തികന്മാർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഭാഗങ്ങൾ ഇതിലുണ്ടോ? അത് അങ്ങനെ ഒരു മാർഗത്തിലൂടെ നാസ്തിക ചിന്തയിലൂടെ, അത് ഈ നാസ്തികനെന്ന് പറയുന്ന അയാൾ എങ്ങനെയുള്ളവനെന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, നാസികൻ എന്ന് പറഞ്ഞ ആരാ എന്നുള്ളതാണ്. മീമാംസകൻ എന്ന് പറയുന്നവൻ നാസ്തികൻ എന്ന് പറയും, അത് നാസ്തികനാണ്. ചർവാകനും നാസ്തികനാണ്. ആരാ ഇവിടുത്തെ നാസ്തികൻ എന്നുള്ള ചോദ്യം. ഈശ്വരനെ സ്വീകരിച്ചില്ലെങ്കിലും വേദത്തെ സ്വീകരിച്ചില്ലെങ്കിലും പലതരത്തിലാണ് നാസ്തികനെ പറയുന്നത്. നാസ്തി കഹ വേദ പ്രമാണം എസ്, വേദം പ്രമാണമല്ലാത്തവൻ നാസ്തികൻ. നാസ്തി കഹ ഈശ്വര പ്രമാണം എസ്, ഈശ്വരൻ പ്രമാണമല്ലാത്തവൻ നാസ്തികൻ. ഇങ്ങനെ പലതരത്തിലാണ് നാസ്തികൻ. നാസ്തികനും ആസ്തികനെ പോലെ തന്നെ ഒരു വിഭാഗമല്ല, ആസ്തികന്മാരിലൂടെ പലരല്ലേ. നാസ്തികന്മാരും പലതരത്തിലാണ് നാസ്തികന്മാർ. ആധുനിക നാസ്തികന്മാരെ പറയുന്നത് നാസ്തികൻ എന്നല്ല പറയുന്നവരെ യുക്തിവാദികളെന്ന് പറയും. അവർക്ക് തന്നെ പല സംഘടനകളും പല ഗ്രൂപ്പുകളും ഉണ്ട്, ഒന്നിനോട് യോജിക്കാത്ത. അപ്പം അതിന് ഏത് ഗ്രൂപ്പാണെന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയി ശ്രദ്ധയ്ക്ക് സാധാരണ പറയുന്ന സാമാന്യ രീതി പറയുന്ന അർത്ഥം തന്നെ എന്താണ്? വിശ്വാസം എന്നാണ്. പിന്നെ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. എൻ്റെ തുടക്കം അതാണ്, വിശ്വാസം. അപ്പൊ ഇനി ഒരാൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ശരിയായ ബോധം വരണമെങ്കിലും ആ തുടക്കത്തിലൊരു വിശ്വാസം എന്ന് പറയുന്ന ഒന്ന് വേണ്ടേ? അതെല്ലാം മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ വിശ്വാസത്തിലാണ് തുടങ്ങുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്നത് തുടക്കം വിശ്വാസം തന്നെയാണ്. പിന്നെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ആ വിശ്വാസത്തെയൊക്കെ പരിഷ്കരിക്കും, അത് വേറെ കാര്യം. തുടക്കം അത് തന്നെ. ഇപ്പം നാസ്തികന്മാരാസ്തികന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസത്തിലേക്ക് വരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസത്തെ അവർ സ്വീകരിക്കുന്നു. നിരൂപണം ച പ്രതിവചനം ദ്യുപർജന്യ പൃഥിവി പുരുഷയോഷിത്സു പഞ്ചസു അഗ്നിശ് ശുശ്രദ്ധാസോമവൃഷ്ടി അന്ന രേത രൂപാഹ പഞ്ചാഹൂതിഹി ദർശയിത്വ ഇതിതു പഞ്ചമ്യാം ആഹൂതോ ആപഹ പുരുഷവചസോ ഭവന്തി ഇതി. അവിടെ ഉപാസനയുടെ അംശത്തെക്കുറിച്ച് പറയണം. ആ ഭാവന എന്താണെന്ന്, അഗ്നിഹോത്രത്തിൽ ആഹൂതികളെപ്പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? നിരൂപണം ചെയ്യുന്നു. നിരൂപണം ചെയ്യുന്നു വെച്ചാൽ രാജാവ് നിരൂപണം ചെയ്യുന്നു. രാജാവ് നിരൂപണം ചെയ്യുക എന്ന് വെച്ചാൽ പ്രതിവചനം, മറുപടി പറയുന്നു. പ്രതിവചനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രതിവചനം എന്താണ്? എങ്ങനെ എന്താണ്? എന്നോടാണോ ചോദിക്കുന്നത്? പഠിച്ച നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. പ്രതിവേദനം എന്താ അർത്ഥം? മറുപടി, ആൻസർ. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദ്യം, അതിന് മറുപടി. പ്രതിഗതം വചനം, പ്രതിഗതം വചനം, പ്രതിവചനം എന്ന് പറഞ്ഞാൽ എന്ത് പറയും, എങ്ങനെ പറയും? ദ്വിതീയ പ്രതിവചനം, സമാധാനം. വചനത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിന്റെ സമാധാനം, ചോദ്യത്തിന് വിരുദ്ധമായിട്ടുള്ളത് എന്ന് വെച്ചാൽ സമാധാനം എന്നുള്ള അർത്ഥം. വിരുദ്ധം എന്ന് വെച്ചാൽ നിഷിദ്ധം എന്നുള്ള അർത്ഥത്തിലല്ല, അതിന് പ്രതിവിധി എന്നുള്ള അർത്ഥം ആണ് പ്രതിഗതം വചനം. പ്രതിവചനമാണ് നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എല്ലാം അങ്ങനെയാണ്. നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ യുക്തി ഉപയോഗിക്കുന്ന നിശ്ചിതമായ രൂപണം, വിചാരം, നിരൂപണം. അത് പറയുന്ന അർത്ഥം, നമുക്ക് ഒരു പദം കേൾക്കുമ്പം തന്നെ അതിൻ്റെ പദത്തിന്റെ പരിചയമുള്ളവർക്ക് അർത്ഥം തോന്നും. ആ അർത്ഥം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, വ്യുത്പത്തി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ച് പുതിയ അർത്ഥത്തെ ഉണ്ടാക്കുക. അപ്പൊ അതനുസരിച്ച് ചിന്തിക്കണം. അങ്ങനെയാണ് ശബ്ദങ്ങളെ വ്യാഖ്യാനിക്കുന്നത്, എന്താണ് ശബ്ദത്തിന്റെ അർത്ഥമെന്ന് കിട്ടുന്നത്. അതിന് പദപരിചയം എന്ന് പറയുന്നൊരു പ്രധാനമായ ഘടകമാണ്. ആ തരത്തിൽ തന്നെ പറയണമെന്നില്ല, വേറെ തരത്തിൽ അതിനെ പറയാം. നിരൂപണഞ്ച പ്രതിവചനം, നിരൂപണത്തെയാണ് ഇവിടെ പറയുന്നത, പ്രതിവചനത്തെയാണ് പറയുന്നത്. നിരൂപണം എന്ന് വെച്ചാൽ സമാധാനം പറയുന്നു. രാജാവ് ഉദ്ദാലകനോട് ശേതുകേതുവിനോടും പറയുന്ന സമാധാനം. ദ്യു പർജന്യ പൃഥിവി പുരുഷ യോനിഷു പഞ്ചസു അഗ്നിഷു, അതിനെ അഞ്ചഗ്നികളായി എടുക്കുന്നു. ദ്വിലോകം പർജന്യം പൃഥിവി പുരുഷൻ യോഷി, അതിന് അഞ്ച് അഗ്നികളായിട്ട് എടുത്തിട്ട് അതിൽ ശ്രദ്ധ, സോമം, വൃഷ്ടി, അന്നം, രേതസ്, അഞ്ച് തരത്തിലുള്ള അഗ്നി ആഹൂതികൾ അതിൽ അർപ്പിക്കുന്നതായി ഭാവന ചെയ്യുന്നു. ഇതാണ് പറഞ്ഞത്. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ചാന്ദോഗ്യത്തിൽ ചർച്ച ചെയ്യുന്നു. ഇതാണ് പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്ന ആര്? യജമാനൻ. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പഞ്ചാഗ്നി വേറെ, ഇത് വേറെ, ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. പഞ്ചാഹൂതിഹി ദർശിച്ചു, അങ്ങനെയുള്ള അഞ്ചാഹൂതികളെ കാണിച്ചിട്ടു. ഇത് എന്താണ്? അവിടെ ഉപാസകന്റെ ഭാവനയെക്കുറിച്ച് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പഞ്ചമ്യമാഹൂതു ആപഹ പുരുഷവചസോ ഭവന്തി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ അതിൻ്റെ അവസാനമായി പറയുകയാണ്, ഇങ്ങനെ ഭാവന ചെയ്യുന്ന പുരുഷൻ, അതാണ് ഉപാസന. ആ ഉപാസനയുടെ ഫലമായി അയാളിന് സംഭവിക്കുന്ന എന്താണ്? അയാൾ നേരെ സ്വർഗ്ഗലോകത്ത് പോകുന്നു. അത് അതിൻ്റെ ഫലമാണ്. തിരിച്ചു വരുന്നു വീണ്ടും ഇവിടെ ശരീരത്തെ സ്വീകരിക്കുന്നു എന്നിവിടെ വിശദീകരിക്കുന്നത് പറയുന്നത്. ഇങ്ങനെ ഒരു ഉപാസന ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി സ്വർഗത്തിൽ പോകുന്നു. അവിടെ പോയിട്ട് തിരിച്ചും വന്ന് ഇവിടെ വീണ്ടും ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ ഗമനാഗമനങ്ങളുണ്ട്. വളരെ പ്രയാസപ്പെട്ട് കർമ്മ ഉപാസനയും ചെയ്യുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഗമനാഗമനം ഉണ്ട് എന്ന് വരുമ്പോൾ അവിടെ സംസരണം, ഗതി, ജീവന്റെ ഗതിയെ ബോധിപ്പിക്കുകയാണ്. ജീവൻ പോകുന്നു വരുന്നു. ഈ പോക്ക് വരവുണ്ടെങ്കിൽ അവിടെ സുഖദുഃഖ അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ വീണ്ടും സുഖദുഃഖ ദ്വന്ദ്വ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് അവന് വിരക്തി ഉണ്ടാവണം. ആ വിരക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടെ വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഒരു കർമ്മത്തെക്കുറിച്ച് ഉപാസനയെക്കുറിച്ചും എല്ലാം വേദത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് സ്വർഗത്തിൽ സുഖവും മറ്റും കിട്ടും. അതിനെ ആഗ്രഹിച്ചിട്ടാണ് പോകുന്നത്, അവിടെ ദിവ്യമായ ശരീരത്തെ കിട്ടും. പക്ഷേ തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പോൾ ആ കർമ്മത്തിലും ഉപാസനയിലും അല്ല ഒരാൾക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ടതും, മറിച്ച് അതിൽ നിന്ന് അവന് വിരക്തി ഉണ്ടായിട്ട് ഒരുവന് തത്വജ്ഞാനത്തിൽ ശ്രദ്ധയുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് വിരക്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ, അങ്ങനെ ഒരു ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ജീവന്റെ സഞ്ചാരത്തിൽ ആ ജീവനോടൊപ്പം സൂക്ഷ്മഭൂതങ്ങളും പോകുന്നു എന്നുള്ള കാര്യം അവിടെ പറയുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ചർച്ചയുടെ മൊത്തം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരുവന് ആ സഞ്ചാരത്തിൽ വിരക്തി ഉണ്ടാകും. അതിനാണ് സംസാരം എന്ന് പറയുന്നത്. സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സംസരണമാണ്, ഗതി എന്ന. ജീവന്റെ ആ ഗതിയിൽ ഒരുവന് വിരക്തി ഉണ്ടാകും. അപ്പോൾ ആ തത്വജ്ഞാനത്തിലൂടെ ഒരുവൻ മുക്തനാകുന്നത് വരെ ഈ ഗതി എന്ന് പറയുന്ന ഒരു സത്യമാണ്. അത് സംഭവിച്ചുകൊണ്ട് തന്നെ മുക്തി അല്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഗതി സത്യമാണ്. എന്നുവെച്ചാൽ അവൻ സത്യമായി അനുഭവിക്കുന്നു. ആ അനുഭവത്തിൽ അവന് ജനന മരണങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം അനുഭവിക്കുന്നു. അപ്പോൾ തത്വജ്ഞാനം കൂടാതെ അതിനെ ബാധിക്കാൻ വരെ കഴിയുന്നില്ല. അതുകൊണ്ട് അതുവരെയുള്ള ആ സത്യത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് തത്വജ്ഞാനമാണ്. അപ്പോൾ അതിന് ഉള്ള ഒരു ഉപായം എന്ന് പറയുന്നത് വിരക്തിയാണ്. ഇതിൽ താല്പര്യമില്ലാതെ വരും. അപ്പോൾ അത് ഇവിടെ ചർച്ച ചെയ്യുന്നത് അസ്ഥികന്മാരായിരിക്കുന്ന വൈദികന്മാർക്ക് വേദത്തിൽ സ്വർഗത്തെയും കുറിച്ച് മറ്റും ഇങ്ങനെ പറയുമ്പോൾ അതിൽ താല്പര്യമുണ്ടാകും. അത് ഗതിയാണോ സംസാരമാണോ എന്നവനെ ബോധിപ്പിക്കാനാണ് അത് പറയുന്നത്. അത് അങ്ങനെ ഉള്ള അസ്ഥികന്മാരോട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് പറയേണ്ടി വരും. അപ്പോൾ ഇത് എഴുതിയാൾ നാസ്തികന്മാരെ ഉദ്ദേശിച്ചല്ല എഴുതിയത്, നാസ്തികന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗതിയെക്കുറിച്ച് ജീവിതത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇത് പറയുമ്പോൾ ഇതിൻ്റെ സംഗത്യം എന്താണ് എന്ന് ചിന്തിക്കും. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്താണെന്ന് ഉള്ള കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ലാത്തവർ. ഇതിന്നാർക്കേ കേൾക്കാവുന്നില്ലല്ലോ, ആർക്കും കേൾക്കാം. അപ്പം അങ്ങനെയുള്ളവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവർക്കും ഇത് ആവശ്യമാണ്. കാരണം അവരെ സംബന്ധിച്ചും എന്താണ് സംസാരം, എന്താണ് മുക്തി, എന്താണ് സംസാരത്തിൽ നിന്നുള്ള നിവൃത്തി, ഇത്തരം കാര്യങ്ങൾ അവർക്കും അതിൽ വിവേകം ഉണ്ടായാലേ പറ്റൂ. എന്നാലേ അവർക്ക് ഈ സംസാരത്തിൽ നിന്നുള്ള വിരക്തി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആധ്യാത്മികതയിൽ ശ്രദ്ധ ഉണ്ടാവേണ്ട കാര്യമുണ്ട്? സംസാരത്തിൽ നിന്ന് വിരക്തി ഉണ്ടായാലേ പറ്റൂ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തവനാണെങ്കിൽ, എന്നുവെച്ചാൽ വൈദികനല്ലാത്തവനാണെങ്കിലും ശരി, അവനീ പറയുന്ന ആധ്യാത്മികമായ തത്വജ്ഞാനത്തിന് വിരക്തി ആവശ്യമാണ്, സംസാര വിരക്തി ആവശ്യമാണ്. അപ്പോൾ ആ വിരക്തിക്ക് വേണ്ടി ജീവന്റെ ഗതിയെ അവൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഭക്ഷ്യകാരം പറയുന്നു, ഈ ജീവന്റെ ഗതിയെക്കുറിച്ച് നാസ്തികന്മാരും ചർച്ച ചെയ്യുന്നുണ്ട്. വേദപ്രമാണത്തെ സ്വീകരിക്കാത്തവർ കൂടി അത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം ആ ഗതി, അതിൽ നിന്നുള്ള വിരക്തി എല്ലാവർക്കും എല്ലാവരും സ്വീകരിക്കും, മുക്തി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ മുക്തിയെക്കുറിച്ച് ഒരാൾക്ക് ബോധം വരിക, അതിനെ സ്വീകരിക്കുക, അതിന് ശ്രദ്ധയുണ്ടാവുക, അങ്ങനെയെല്ലാം വരുമ്പോൾ ജീവനെക്കുറിച്ച് ബോധം വരുന്നു, സംസാരഗതിയെക്കുറിച്ച് ബോധം വരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവന് വിരക്തി ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു ചർച്ച ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അതുമാത്രമല്ല, എന്താണ് ജീവൻ, എന്താണ് ജീവന്റെ ഗതി, എന്താണ് എന്താണ് മുക്തി, ഈ കാര്യങ്ങളിൽ വിപരീത ബുദ്ധി ഉണ്ടാകാതിരിക്കുന്നതിനും ഇത്തരം ഒരു വിചാരം ആവശ്യമാണ്. ഇല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഒരു സംസാരഗതിയുടെ ഭാഗമായി ഏതെങ്കിലും അവസ്ഥയെ, ഏതെങ്കിലും ലോകത്തെ പ്രാപിക്കുന്നതാണ്, അങ്ങനെയൊക്കെ വരാം. അപ്പൊ ശരിയായ ഒരു ജ്ഞാനത്തിന്, ഇവിടെ ഭാഷകാരൻ പറയുന്ന ഈ സമ്യക് ജ്ഞാനത്തിന്, അതിന് ഏതായാലും ശരി ഇത്തരം ഒരു ചർച്ച ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിൽ ചില അംശങ്ങളിലൊന്നും നമുക്ക് വിശ്വാസം വന്നില്ലെങ്കിലും ശരി, സ്വർഗം പോലെയുള്ള കാര്യങ്ങൾ വിശ്വാസം വന്നില്ലെങ്കിലും ജീവന്റെ ഗതി, ആ ഗതി എന്താണെന്നും ആ ഗതി നിവൃത്തി എന്താണെന്നും അറിഞ്ഞിരിക്കുന്നു. എന്താണ് സംസാരം നിവൃത്തി എന്നുള്ള അറിഞ്ഞിരിക്കുന്നു. അത് ഇത് ചർച്ച ചെയ്യാതെ എങ്ങനെ മനസ്സിലാകും? അതില്ല എന്നുണ്ടെങ്കിൽ മുക്തിയെ സംബന്ധിക്കുന്ന മിഥ്യാധാരണകളിൽ ഉറച്ചു പോകും. അതുകൊണ്ട് ആർക്കായാലും ശരി, എന്താണ് അദ്വൈത ജ്ഞാനം എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, തുടക്കത്തിൽ പറഞ്ഞതാണ്, അയാൾ മിഥ്യാധാരണകളിൽ നിന്ന് മുക്തനാകണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശരിയായ സമ്യക്കായിട്ടുള്ള നിർണയത്തിൽ എത്തിയാലേ പറ്റൂ. ഈ ലോകത്തിൽ സുഖവും സമാധാനവുമായി ജീവിക്കാനാണ് ആധ്യാത്മികം എന്നൊക്കെ പറയുന്നത് അത്ര ശരിയല്ല. ഈ ലോകത്തിൽ സുഖത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ളതാണ് ഈ ആധ്യാത്മികം എന്ന് പറയുന്ന പലതരത്തിലുണ്ടല്ലോ. അദ്വൈതം മാത്രമല്ല ആധ്യാത്മികം, അദ്വൈതം മാത്രമല്ല. അദ്വൈതം എന്ന് പറയുന്നത് അത് കുറച്ചു പേർക്ക് മാത്രം സ്വീകരിക്കാൻ പറ്റുന്നതും കുറച്ചു പേര് മാത്രം അംഗീകരിക്കുന്നതുമായ ഒന്നാണ്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. തന്ത്രവും മന്ത്രവും യോഗവും എല്ലാം ആധ്യാത്മികത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പം അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അത് വ്യക്തികൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും ആധ്യാത്മികം അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊന്ന് പറയാം, എന്താണോ അതൊന്നും അദ്വൈതമല്ല. അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതൊന്നുമല്ല അദ്വൈതം. ആര് പറയുന്ന അദ്വൈതം? ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതം എന്ന് പറയുന്നത് നമ്മൾ മതപ്രഭാഷണത്തിൽ കേൾക്കുന്ന അദ്വൈതമല്ല. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണിത്. മുക്തി ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ, ഇത്രയൊരു തിരിച്ചറിവ് കുറഞ്ഞ പക്ഷം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ആധ്യാത്മികത എന്ന് പറയുന്നത് മറ്റത് ആധ്യാത്മികമല്ല, സുഖവും സമാധാനവും എന്നൊന്നും പറയാൻ നമുക്കെന്താ അവകാശം? ആധ്യാത്മികത എന്ന് പറയുന്ന ഓരോരോ വ്യക്തിയെ സംബന്ധിക്കുന്ന വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. ഒരാൾ ഇതാണ് എൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അത് വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളുടെ വിശ്വാസത്തെയോ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അദ്വൈതം പ്രസംഗിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതാണ്. എന്താ പ്രസംഗിക്കേണ്ടത്? അപ്പൊ എന്നോട് ഈ അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു, ഇൻഡയറക്റ്റായിട്ടാണ്, ഡയറക്റ്റായിട്ടല്ല. കാരണം ബുദ്ധിമാന്മാരെപ്പോഴും ചോദിക്കുന്ന അങ്ങനെ ഇൻഡയറക്റ്റായിട്ട്. പൊതുവെ ബുദ്ധിമാന്മാർക്കൊരു വിചാരമുണ്ട്, ബുദ്ധി തനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരങ്ങനെ ചോദിക്കും. ശ്രോതാവ് വിഡ്ഢിയായിരിക്കും എന്നുള്ളൊരു ഇതും കാണുന്നത്. അതുകൊണ്ട് ഒരാളെന്നോട് ഈ അടുത്ത കാലത്തിനോട് ചോദിച്ചു. അതിന് പല അർത്ഥങ്ങളുണ്ട്. സ്വാമി 10-12 വർഷമായിട്ട് ഇവരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇവിടെ കുറെ പേര്, എന്നിട്ടെന്താ ആരും പ്രസംഗിക്കാത്തത്? ചോദ്യം കേട്ടുകഴിഞ്ഞാൽ വളരെ നിർദോഷമാണെന്ന് തോന്നും, പക്ഷെ അതത്ര നിർദോഷമൊന്നുമല്ല. അത് പല മുനയുള്ള ചോദ്യമാണ്. എനിക്ക് കേട്ടപ്പോ തന്നെ സുഖക്കേട് പിടി കിട്ടി. എന്താ എന്നുള്ള പറഞ്ഞു, അത് പ്രസംഗിക്കണമെങ്കിൽ ഇത് മനസ്സിലാകണ്ടേ? മനസ്സിലായാലേ പ്രസംഗിക്കാൻ പറ്റും. പ്രസംഗിക്കേണ്ട കാര്യങ്ങൾക്കാണെങ്കിൽ 10-12 വർഷം എന്തിനാ? എന്തിനാ അതിന്റെ ആവശ്യം തോന്നുന്നു? കാരണം നല്ലൊരു പ്രസംഗകനായ താങ്കൾ എന്ത് പഠിച്ചിട്ടാ പ്രസംഗിക്കുന്നത്? എന്തെങ്കിലും പഠിച്ചിട്ടാണ്. അപ്പൊ പ്രസംഗവും പഠനവുമായിട്ട് ബന്ധമൊന്നുമില്ല. പ്രസംഗിക്കുന്നതിന് പഠനത്തിന്റെ ആവശ്യം. അതുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി ആരും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഒരാൾക്ക് അതോരോരുത്തരുടെ കഴിവാണ് പ്രസംഗിക്കുക എന്നത്. അപ്പൊ ഇത് കാര്യം ഗ്രഹിക്കുക എന്നുള്ളതാണ് ഇവിടെ മുഖ്യം. എന്താണ് നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രസംഗിക്കാൻ പറ്റിയില്ലെന്നും വരും, അങ്ങനെയും വരും. ഇപ്പോ ഗ്രഹണമാണ് മുഖ്യം. അത് പറയുമ്പോൾ മറ്റ് ആധ്യാത്മികത ശരിയോ തെറ്റോ അതിനെ കുറിച്ച് നമ്മൾ നിരൂപണം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് ഓരോരുത്തരുടെ അറിവും വിശ്വാസവും അനുസരിച്ച് ആധ്യാത്മികതകൾ മാറിക്കൊണ്ടിരിക്കും. അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ നമ്മൾ മറ്റൊരാളുടെ വിശ്വാസത്തെയോ മറ്റൊരാളുടെ അറിവിനെയോ നമുക്ക് നിരാകരിക്കാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല. അതുകൊണ്ട് ഇവിടെ അതല്ല, അത് എപ്പോഴും മനസ്സിലിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാനിവിടെ ആധ്യാത്മിക പ്രഭാഷണം നടത്തുകയല്ല. അങ്ങനെ ഒരു കാര്യമല്ല ചെയ്യുന്നു. അതിനുള്ള നിങ്ങൾക്ക് ആവശ്യം പോലെ ആൾക്കാരെ കിട്ടും. അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തി പ്രസംഗിപ്പിക്കുക. ഇനി പ്രസംഗത്തിനൊരു പരിശീലനം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക. നിങ്ങളും ആ പണി തന്നെ ചെയ്യുക. എൻ്റെ ജോലി അതല്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും നിത്യധാരണയുണ്ടെങ്കിൽ അത് തിരുത്തിക്കോളും. എന്ന് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ അദ്വൈതം കുറച്ചു പേരുടെ പറയാകുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞെന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് നിർത്തിവെച്ചിട്ട് ഇത് വീണ്ടും അദ്വൈതം സമൂഹത്തോട് പറയാൻ പാടില്ലെന്നോ കുറച്ചു പേരെടുത്തെ പറയാൻ പാടുള്ളൂ എന്നോ ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ നിർത്തി വെച്ചിട്ട് ഇപ്പൊ എല്ലാവരും കേൾക്കേണ്ടി വരും നമ്മൾ രണ്ടുപേരിൽ ആര് പറയുന്നതാണ് ശരിയെന്ന്. പറയാത്ത കാര്യം എന്നിട്ട് ആരോപിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. പറയുന്ന കാര്യങ്ങളിൽ 99% ഉറപ്പുണ്ട്. ഡിസ്കിന് തകരാറായതുകൊണ്ട് ചിലപ്പോൾ 1% ചിലപ്പോൾ അവിടെയോടെ മിസ്സായി പോകും. അതിൽ കൂടുതൽ സംഭവിക്കത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈത തത്വം എന്ന് പറയുന്നത് അത് ഒരാൾ ഗ്രഹിക്കുന്നത്, അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നത്. ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? ശൃണ്ണന്തോപി കേട്ടിട്ടുണ്ടോ? ഒരുപാട് പേരത് കേട്ടുകഴിഞ്ഞാലും അതിന് ശരിയായി ഗ്രഹിക്കുന്നവര് കുറച്ചുപേരെ ഉള്ളു. ആശ്ചര്യവത് പശ്ചിതി കശ്ചിതേനം എന്നെല്ലാം പറയുന്ന അതാണ്. പറയുന്നത് പറയാൻ പാടില്ല എന്നുള്ള കാര്യമല്ല, എന്താണ് ഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പറയുന്നവരെ ഗ്രഹിക്കുന്നവര് പറയുന്നത് 100 പേരോട് പറയുന്നു, 1000 പേരോട് പറയുന്നു എന്നുള്ളതല്ല. അതിൻ്റെ ഗ്രഹണം എന്ന് പറയുന്നത് ആ ഗ്രഹിക്കുന്ന വ്യക്തികളുടെ യോഗ്യത അനുസരിച്ച് വ്യത്യാസമായിരിക്കും എന്നാ പറയുന്നു. എല്ലാവരും ഗ്രഹിക്കും, പക്ഷെ പലതരത്തിലായിരിക്കും ഗ്രഹിക്കുന്നത്. അല്ല പറയുമ്പോൾ അത് എന്താ പറയുന്നു? പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഈ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഇദം തേ അതപസ്കായ ഭക്തായ കഥാചന. ഇതുമെല്ലാം പ്രാമാണികമായ കാര്യങ്ങളാണ്. പൊതുവെ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, വീണ്ടും പറയേണ്ട കാര്യമില്ല. അല്ലാതെ കുറച്ച് പേരോ കൂടുതൽ പേരോ എന്നുള്ളതല്ല പറയുന്നത്. അതിന് പറയുന്നതിനും കേൾക്കുന്നതിനുമൊക്കെ ചില മാനദണ്ഡങ്ങൾ പറയുന്നു. പിന്നെ ഗ്രഹണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ച്, ആ ഗ്രഹണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും വ്യക്തിയുടെ യോഗ്യത എന്ന് പറയും. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അത് ഗ്രഹിക്കുക എന്നുള്ളതാണ്. ശരിയായ രീതി ഗ്രഹിക്കുക. അതിന് കാലമോ ദേശമോ ഒന്നും അപേക്ഷിക്കണമെന്നില്ല. ഒരാൾക്ക് കാലത്തെ പ്രതീക്ഷിക്കുന്നില്ല എന്നും പറയുന്നു. എന്നുവെച്ചാൽ ഒരാൾ തത്വത്തെ അനായാസമായി തന്നെ ഗ്രഹിക്കുന്നു, വേറൊരാൾക്ക് അതിനുണ്ട് കാലതാമസം വരുന്നു, എല്ലാം സംഭവിക്കാം. എല്ലാവരോടും പറയാമെന്നും പറയുന്നില്ല, എല്ലാവരോടും പറയണമെന്നും പറയുന്നില്ലേ? എല്ലാവരോടും പറയണമെന്നും പറയുന്നില്ലേ? അതേ മാം കല്യാണിയും വാചം എന്നൊക്കെ പറഞ്ഞു എല്ലാവരോടും പറയണമെന്നും പറയുന്നില്ലേ? എന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പറയുന്ന ആള് അത് പറയുന്ന ഇതാണ്. ഈ തത്വത്തെ പറയുമ്പോ അതില് വിവേചനങ്ങൾ വയ്ക്കരുത് എന്നാണ്. എന്നുവെച്ചാൽ അത് സ്ത്രീ പുരുഷൻ ഇങ്ങനെയൊക്കെയുള്ള വിവേചനങ്ങൾ വച്ച് പറയരുത്. അപ്പൊ അതിൻ്റെ ഒരു ആദ്യത്തെ യോഗ്യതയായി പറയുന്ന ഒന്നെന്താണ്? ജിജ്ഞാസ എന്ന് പറയുന്നുണ്ട്. ആ ജിജ്ഞാസയുള്ള അവനോടത് പറയണം, അല്ലാത്തടത്ത് പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്നുള്ളത് അർത്ഥാൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. കേൾക്കാൻ താല്പര്യമില്ലാത്തവനടുത്ത് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അതുകൊണ്ടാണ് അവൻ്റെ യോഗ്യതയിലൊന്ന് ജിജ്ഞാസ പറയുന്നത്. പിന്നെ ശരിയായ യോഗ്യത എന്ന് പറയുന്നത് അത് എവിടെ ഫലത്തെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ ശരിയായ ഫലത്തെ സഹൃദ്ഫലം എന്ന് പറയും. അത് യോഗ്യതയ്ക്കനുസരിച്ചാണെന്ന് പറയും. ഉപദേശിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കും വിവേചനം പാടില്ല, എല്ലാവരോടും ഉപദേശിക്കണമെന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഉപാസനാ സന്ദർഭത്തിൽ വ്യക്തമായും പറയുന്നുണ്ട് പുരുഷവചസ്, പുരുഷസപ്ജ്ഞകൻ ആയിത്തീരുന്നു, പുരുഷനായിത്തീരുന്നു എന്നർത്ഥം. എന്ത് പുരുഷനായിത്തീരുന്നു? ആപഹ. ആപഹ എന്നുള്ളതിന് ജലമെന്നാണ് അർത്ഥമെങ്കിലും അത് തൃകൃതമായ ഭൂതങ്ങളെന്നാണ് അർത്ഥം. ആ ഭൂതങ്ങൾ പുരുഷനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്റെ ഈ സംസാരഗതിയിൽ ഈ ഭൂതങ്ങൾക്കും സ്ഥാനമുണ്ട് എന്നിവിടെ പറയുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, സംസാരത്തെ ബോധിപ്പിക്കാനും അതിൽ നിന്ന് വൈദികന് വിരക്തി ഉണ്ടാകാനും വേണ്ടി എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്.